പൃഥിവ്യം തേജോമയോ അമൃതമയോ പുരുഷോ യശ്ചായമധ്യാത്മം ശാരീരസ്തേജോമയോ അമൃതമയോ പുരുഷോ അയമേവ സയോയമാത്മാ ഇദമൃതം ഇദം ബ്രഹ്മ ഇദം സർവം തേജോമയഃ ചിന്മാത്ര പ്രകാശമയോ അമൃതമയോ അമരണധർമ്മ പുരുഷോ യശ്ചായം അധ്യാത്മം ശരീര ശരീരഭവ പുരോ തേജോമയോ അമൃതമയ പുരുഷ സജ ലിംഗഭിമാനി സജ സർവേഷാം ഭൂതാനാം ഉപകാരഗതിന് മത് സർവാണി ജ ഭൂതാന്യസ്യ മത് ആദ്യം പറയുന്നത് പൃഥിവി സർവഭൂതങ്ങളുടെയും മധുവാണ്. സർവഭൂതങ്ങളും പൃഥിവിയുടെ മധുവാണ്. മധു എന്നുള്ളതിനർത്ഥം പറഞ്ഞു കാര്യം. സർവഭൂതങ്ങൾ അർത്ഥം പറഞ്ഞു സർവപ്രാണികളും. സർവപ്രാണികൾക്കും പൃഥിവിയുടെ കാര്യമാണ്. പൃഥിവി സർവ പ്രാണികളുടെയും കാര്യമാണ്. സർവപ്രാണികളും പൃഥ്വിയുടെ കാര്യമാകുന്ന അങ്ങനെ അത് പാർത്ഥിവമാണ്. സർവപ്രാണി ശരീരങ്ങളും പൃഥ്വിയിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ടെല്ലാം പൃഥ്വി കാര്യമാണ്. ഈ പൃഥ്വി സർവപ്രാണികളുടെയും കാര്യമാകുന്ന അങ്ങനെ അതിന് പറഞ്ഞു പ്രാണികളുടെ അധിഷ്ഠം സംസ്കാരം നിമിത്തമായിട്ടാണ് സൃഷ്ടി സംഭവിക്കുന്നത്. പൃഥിവി നേരിട്ട് പ്രാണികൾ പൃഥിവിയെ സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ഈ പൃഥിവിയിലെ ഓരോ അംശവും പ്രാണികർമ്മങ്ങൾക്കനുസരിച്ചുണ്ടായിരിക്കുകയാണ്. ജീവന്മാരുടെ ഭോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി. ആ സൃഷ്ടിക്ക് ഹേതുവായി ജീവഭോഗം, അതിലൂടെ ജീവൻ, അങ്ങനെ ആ ജീവകർമ്മം. ജീവകർമ്മം എന്ന് പറഞ്ഞാൽ ജീവന്റെ സംസ്കാരമെന്നും ജീവന്റെ ധർമാധർമ്മങ്ങളെന്നും പറയാം. ഇങ്ങനെ ഇവ പരസ്പരം കാര്യകാരണ രൂപത്തിലിരിക്കുന്നു. ഇപ്പൊ സർവ പ്രാണിശരീരങ്ങളും പൃഥിവിയും അങ്ങനെ പറയുന്നു. പരസ്പരം കാര്യ പരസ്പര അപേക്ഷ എന്നുകൂടെ പറഞ്ഞു. ഉപകാരി ഉപകാരക ഭാവം എന്ന് പറഞ്ഞു. പരസ്പര കാര്യകാരണ ഭാവം എന്ന് പറഞ്ഞു. ഈ പൃഥ്വിയിൽ പൃഥ്വിയുടെ കാര്യങ്ങളും തമ്മിൽ പരസ്പരം കാര്യകാരണ ഭാവമുണ്ട്. ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടായി എന്നുള്ളതല്ല, രണ്ടും പരസ്പരം അപേക്ഷിച്ച് ഉണ്ടാകുന്ന ഒന്നാണ്. അത് മാത്രമല്ല, കിഞ്ചയച്ചായും പുരുഷോ അസ്യാം പൃഥിവ്യാം, ഈ പൃഥ്വിയിലുള്ള പുരുഷൻ ആ പുരുഷനെ കുറിച്ച് പറയുന്ന എന്താണ്? തേജോമയ, തേജോമയനായ പുരുഷൻ. ചിന്മാത്ര, പ്രകാശമയനായ പുരുഷൻ. അമൃതമയ, അമരണധർമ്മ, ഈ സ്ഥൂല ശരീരം നശിക്കുന്നതിനോടൊപ്പം നശിക്കാത്ത പുരുഷൻ എന്ന് പറയുന്നു. ഇവിടെ പുരുഷനെ കുറിച്ച് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പറയുന്നു, യശ്ചായും അസ്യാം പൃഥിവിയാം തേജോമയോ അമൃതമയോ പുരുഷ. യശ്ചായും അധ്യാത്മം ശാരീര, രണ്ട് പുരുഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്നത്. ഈ പൃഥ്വിയിലുള്ള തേജോമയനായ നാശമില്ലാത്തവനായ പുരുഷനെന്ന് പറഞ്ഞിട്ട് അടുത്ത് ശാരീര പുരുഷനെന്ന് രണ്ടാമതൊരു പുരുഷനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ രണ്ട് പുരുഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഭാഷ്യകാരം പറയുന്നത്. ആദ്യം ഈ പുരുഷൻ എന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തെയാണ്. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസ്യാം പൃഥിവ്യാം തേജോമയനായിരിക്കുന്നു. സൂക്ഷ്മ ശരീരം തേജോമയമാണ്, ചിന്മാത്രമാണ്, പ്രകാശരൂപത്തിലാണ്, അതും അവിടെ യോജിക്കുന്നുണ്ട്. അമൃതമയനാണ്, ഈ സ്ഥൂല ശരീരം നശിക്കുമ്പോൾ നശിക്കുന്നുണ്ട്. അമരണധർമ്മ പുരുഷ, അപ്പോൾ അത് സൂക്ഷ്മ ശരീരമായി. ഇനി ആ ശരീരത്തിലിരിക്കുന്ന പുരുഷനുണ്ട് നമ്മൾ ജീവനെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് അടുത്ത് പറയുന്ന നിശ്ചായം അധ്യാത്മം ശരീര, ശരീരേ ഭവ, ശരീരം, ശരീര പുരുഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷൻ. അതും എങ്ങനെയാണ്? നിശ്ചായം അധ്യാത്മം ശരീര തേജോമയ അമൃതമയ പുരുഷ, അതും തേജോമയനും അമൃതമയനുമായിരിക്കുന്നതാണ്, അതും ഒരു പുരുഷനാണ്. മുമ്പ് പ്രാണി ഭൂതങ്ങളെന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിച്ച സ്ഥൂല ശരീരം, പിന്നെ ഇവിടെ തേജോമയനായ അമൃതമയനായ പുരുഷനെന്ന് രണ്ടാമത് പറഞ്ഞത് സൂക്ഷ്മ ശരീരം, മൂന്നാമത് ശരീര പുരുഷനെന്ന് പറഞ്ഞു ആ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷൻ. അതാണ് പറഞ്ഞ പൂർവ്വ തേജോമയോ അമൃതമയോ പുരുഷ സജ ലിംഗാഭിമാനി, സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനിക്കുന്നവൻ ജീവൻ. ഈ മൂന്നിനെ ഇവിടെ എടുത്തു, സ്ഥൂലം, സൂക്ഷ്മം, പിന്നെ അതിൽ ഉള്ള ചൈതന്യം. സജ സർവേഷാം ഭൂതാനോപകാരകത്വേനം, അതും ഇതുപോലെ തന്നെ എന്താണ്, സർവത്തിനും കാര്യമായിരിക്കുന്നു, സർവവും അതിന് കാര്യമായിരിക്കുന്നു. അതെല്ലാം അടുത്ത് യോജിക്കാം. എങ്ങനെയാണോ പൃഥ്വിക്ക് സർവഭൂതങ്ങളും മധുവായിരിക്കുന്നത്, സർവഭൂതങ്ങൾക്കും പൃഥ്വി മധുവായിരിക്കുന്നു, അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നു. സ്ഥൂലത്തിൽ എങ്ങനെ സംഭവിക്കുന്നു അതുതന്നെ സൂക്ഷ്മത്തിലും സംഭവിക്കുന്നു എന്ന് ചുരുക്കം. പരസ്പര അപേക്ഷിതമായിരിക്കുന്നു, പരസ്പരം ഇവിടുന്ന് ഉപകാരി ഉപകാരഭാവത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ കാര്യകാരണ ഭാവത്തിലിരിക്കുന്നു. ഇവിടെ സർവവും സർവാണിജ ഭൂതാനസ്യ മധു കാര്യമാണ്. അവിടെ ചേർത്തോളണം പുരുഷോ വിശ്ച എന്ന് പറഞ്ഞല്ലോ ച ശബ്ദം കൊണ്ട്. അവിടെയും സർവഭൂതങ്ങളിലും ഇതിന്റെ കാര്യമായിരിക്കുന്നു, ഇത് സർവഭൂതങ്ങൾക്കും കാര്യമായിരിക്കുന്നു. ഏവം ഏതച്ചതിഷ്ഠയം തവദേകം സർവഭൂതകാര്യം. ഇവിടെ നാല് കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന് പൃഥിവി, രണ്ടാമത് സർവശരീരങ്ങളും പ്രാണിശരീരങ്ങളും, മൂന്ന് സൂക്ഷ്മശരീരം, നാല് ലിംഗാഭിമാനിയായിരിക്കുന്ന ജീവൻ. ഇതെല്ലാം പരസ്പര അപേക്ഷിക്കുന്നു, പരസ്പരം കാര്യകാരണങ്ങളാണ്. ഏവം ഏത് ചതുഷ്ടയം തവദേകം സർവഭൂതകാര്യം സർവാണി ഭൂതാനി അസ്യ കാര്യം. ഇതിനെ നമുക്ക് ഒന്നായിട്ടെടുക്കാം. ഇത് സർവപ്രാണികളുടെയും കാര്യമാണ്. സ്ഥൂല രൂപത്തിലായാലും ശരി, സൂക്ഷ്മരൂപത്തിലായാലും ഇത് സർവ പ്രാണികളുടെയും കാര്യമാണ്. സർവപ്രാണികളും ഇതിന്റെ കാര്യവുമാണ്. ഇതെല്ലാം പരസ്പര അപേക്ഷിച്ച് നിലനിൽക്കുന്നു. ഒന്നിനെ കാര്യമെന്നും മറ്റൊന്നുള്ളതിനെ കാരണമെന്നും എടുക്കാം തിരിച്ചും. അതോ സി ഏക കാരണപൂർവകത ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ പരസ്പരം കാര്യകാരണഭാവത്തിലിരിക്കുന്നു. അതുകൊണ്ട് ഏക കാരണപൂർവകത ഇങ്ങനെ കാര്യകാരണ രൂപത്തിലിരിക്കുന്ന ഇത് ഒരു കാരണം. ഈ കാര്യകാരണ രൂപത്തിലിരിക്കുന്നു എന്ന് പറയുന്ന ഈ സൃഷ്ടിയാണ്. അതുകൊണ്ട് ഇതിന് ഒരു കാരണമുണ്ട്, ഏക കാരണപൂർവകത. ഒരു കാരണത്തിലാണിത് സംഭവിക്കുന്നത്. ഇവയ്ക്ക് പരസ്പരം കാര്യകാരണ ബന്ധമുണ്ടെങ്കിൽ യസ്മാത് ഏകസ്മാത് കാരണാത് ഏതത് ജാതം. ഇവിടെ പറയുന്നുണ്ട് സ്വപ്ന അത്ര ദൃഷ്ടാന്തം അനുസന്ദേഹ. ഇതെങ്ങനെ ശരിയാകുന്നത്? ഇതെല്ലാം പരസ്പര മായി കാര്യകാരണ ബന്ധത്തിലിരിക്കുന്നു എന്നാണ് ഇതിനൊരു കാരണമുണ്ടെന്ന് പറയുന്നു. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി സ്വപ്നത്തെ മനസ്സിലാക്കുക. സ്വപ്നത്തിൽ ഒരു കാരണമാണ് സ്വപ്ന ദൃഷ്ടാവ്. ആ ദൃഷ്ടാവിന്റെ മുമ്പിൽ ഒരുപാട് ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങളെല്ലാം പരസ്പരം അപേക്ഷിച്ചിരിക്കുന്നു. ഇവിടത്തെ പോലെ തന്നെ പരസ്പരാപേക്ഷിതമായിരിക്കുന്നു. അതിവിടെ എങ്ങനെയാണോ ഇതെല്ലാം പരസ്പരാപേക്ഷിതമായിരിക്കുന്നു, ഇവിടെ ഏതെങ്കിലും ഒന്നിനു ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും? ഏതെങ്കിലും ഒരു ഭൂതത്തിനോ, പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം, ഏതെങ്കിലും ഒന്നിനും ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും? അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല. കാരണം ഈ ശരീരം പോലും അതിന്റെ സംഘാതമാണ്. ഒന്നിനും ഇവിടെ ഏകമായി നിൽക്കാൻ കഴിയില്ല, ഒന്നും മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കും. എല്ലാം പരസ്പരം ആശ്രയിക്കുന്നു, അപേക്ഷിക്കുന്നു. ഈ അനുഭവം എവിടെയുണ്ടോ അവിടെയെല്ലാം ഇത് തന്നെയാണ്, സ്വപ്നത്തിൽ ഇത് തന്നെ. അവിടെയും എല്ലാം പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നു. പക്ഷെ അവിടെ ഒരു കാര്യം വ്യക്തമാണ്. എന്താണ്? ഇതെല്ലാം ഒരു ദൃഷ്ടാവിനെ ആശ്രയിച്ച് നിൽക്കുന്നു. ഒരു ദൃഷ്ടാവിനിതെല്ലാം നിലനിൽക്കുന്നു. അതവിടെ സ്പഷ്ടമാണ്. സ്വപ്ന ദൃഷ്ടാവിന്റെ ദൃശ്യങ്ങളായിരുന്നു അതല്ല. അന്ന് യസ്മാത് ഏകസ്മാത് കാരണാത് ഏതത് ജാതം. സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാം, തത് ഏവ ഏകം പരമാർത്ഥത ബ്രഹ്മ. അതൊന്നാണ് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അതിനെയാണ് ഇവിടെ ബ്രഹ്മ. കാരണം ഇവിടെ അതിനെ കുറിച്ചാണ് ചോദ്യം. അവസാനം പറയുന്നത് എന്താണ്? ബ്രഹ്മ ഇതം സർവം. ഇപ്പൊ പരമാർത്ഥത്തിലുള്ളത് അതാണ്. ഇതര കാര്യം, ബാക്കിയുള്ളത് കാര്യങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? വാചാരംഭണം വികാരോ നാമധേയ മാത്രം ഇത്യേഷ മധുപര്യായാണ് സർവേഷ അർത്ഥ സംക്ഷേപം. ഇവിടെ ഈ മധുപര്യായങ്ങൾ എന്ന് വെച്ചാൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. പൃഥ്വിയെ കുറിച്ച് പറയുന്നു, അടുത്ത തേജസ്സിനെ കുറിച്ച് പറയുന്നു, വായുവിനെ കുറിച്ച് പറയുന്നു, അതിനാണ് മധുപര്യായങ്ങളെന്ന് പറയുന്നു. ആ കാര്യ കാരണ നൈരന്തര്യത്തെ കുറിച്ച് പറയുന്നു. ഇതിന്റെ സംക്ഷേപമായ അർത്ഥം ഇതാണ്. ഇതെല്ലാം പരസ്പരം കാര്യകാരണ രൂപത്തിൽ ഒന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. സ്വപ്നം പോലെ ആ ഒന്ന് പരമാർത്ഥം ബ്രഹ്മം എന്ന് പറഞ്ഞു. അപ്പോ ജാഗ്രത ഇവിടെ അനുഭവപ്പെടുന്ന വസ്തുക്കൾ പരസ്പര അപേക്ഷിതമാണ്. ഏകമായ ഒന്നിനെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ ഏകമായ ഒന്ന് ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്താണ് ആ ബ്രഹ്മം? അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് സ്വപ്നത്തിൽ പരിശോധിക്കാം. ജാഗ്രതയിൽ വ്യക്തമാകാത്തത് എങ്ങനെയാ സ്വപ്നത്തിൽ വ്യക്തമാകുന്നു? കാരണം സ്വപ്നത്തിനെ സംബന്ധിച്ച് ഒരു കാര്യം ഉറപ്പുണ്ട്, ജാഗ്രതനെ സംബന്ധിച്ച് അത്രയും വ്യക്തത. ജാഗ്രതനെ സംബന്ധിച്ച് ബാഹ്യമായ പദാർത്ഥങ്ങൾ, ഇത് പരസ്പരം കാര്യകാരണ ബന്ധമുള്ളതാണ്, എന്നാലും ബാഹ്യമായ പദാർത്ഥങ്ങളുടെ അസ്തിത്വം അത് കൂടുതൽ വ്യക്തമാണ് ജാഗ്രത. അതുകൊണ്ട് ആ ബാഹ്യ പദാർത്ഥങ്ങളുടെ അസ്തിത്വം അല്ലാതെ ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും ബ്രഹ്മത്തെ അംഗീകരിക്കാൻ പ്രയാസം വരുന്നത്. എന്താ ബ്രഹ്മം? ബാഹ്യമായി ഓരോ വസ്തുക്കളും നിലനിൽക്കുന്ന സ്വയം, ഓരോ വസ്തുവും ഭിന്നമായി സ്വതന്ത്രമായി ഇവിടെ നിലനിൽക്കുന്ന അനുഭവമുണ്ട്. പിന്നെ ഇവിടെ ഇനി ഒരു ബ്രഹ്മത്തെ കൊണ്ടുവരേണ്ട ആവശ്യം തോന്നുന്നു. പഞ്ചഭൂതങ്ങളാണെങ്കിൽ തന്നെ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ഇങ്ങനെ ഓരോന്നും സ്വതന്ത്രമായി നിലനിൽക്കുകയല്ലേ. ഇവിടെ എവിടുന്നായി ബ്രഹ്മത്തെ കൊണ്ടുവരുന്നു? സ്വപ്നത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, അവിടെ കൂടുതൽ വ്യക്തമാണ്. എന്തുകൊണ്ട്? സ്വപ്നദൃഷ്ടാവാണ് സ്വപ്നത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. സ്വപ്നദൃഷ്ടാവിന് ഒരു കാര്യം ഉറപ്പുണ്ട്, എന്താണ്? അവിടെ ദൃഷ്ടാവായ താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ദൃഷ്ടാവായ തന്നെയാണ് പറയുന്നത്. സർവാധാരമായി ഇവിടെ പറയുന്നു ഏകം പരമാർത്ഥത എന്ന് പറയുന്നു. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. താൻ ദൃഷ്ടാവായ താനാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനെയാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അനുഭവപ്പെട്ട ഈ പ്രപഞ്ചം, വളരെ വിസ്താര രൂപത്തിലുള്ള ആ പ്രപഞ്ചം, അത് ദൃഷ്ടാവായ തന്നിലായിരുന്നു. അവിടെ ഈ ലോകം ഈ അറിവിന് തടസ്സം നിൽക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇങ്ങനെ ഒരു അറിവ് ഉണ്ടായാലും ഈ പ്രപഞ്ചാനുഭവത്തിന് തടസ്സമായി നിൽക്കും. കാരണം പ്രപഞ്ചാനുഭവത്തിലുള്ള അസ്തിത്വ ബോധം അത്രയും ദൃഢമാണ്. അസ്യ സ്വപ്നാനുഭവത്തിലുള്ള ആ അസ്തിത്വബോധം നശിച്ചുപോയി. ഇപ്പൊ സ്വപ്നമില്ല. സ്വപ്നത്തിലിരുന്നു കൊണ്ടല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത്, ജാഗ്രതയിലിരുന്നു കൊണ്ടാണ്. ജാഗ്രതയിലിരുന്ന് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ബാധിച്ചുപോയ ഒരു അനുഭവമാണ്, ഇല്ല അവിടെ. പക്ഷെ സ്വപ്നദൃഷ്ടാവ് അത് സത്യമായിട്ട് ഉണ്ട്, അതിനെ നിഷേധിക്കാൻ പോയി. അപ്പോ എന്താണ്? ഏകസ്മാത് കാരണ, ആ സ്വപ്നദൃഷ്ടാവാകുന്ന ആ കാരണത്തിൽ നിന്ന് ഏതജാതം, ഇതെല്ലാം ഉണ്ടായി. അവിടെ എന്തൊക്കെയാണോ അനുഭവിച്ചത് പരസ്പരം കാര്യകാരണ ബന്ധത്തിലായിക്കൊള്ളട്ടെ, പക്ഷെ എല്ലാം അവിടെ ഉണ്ടായി. തദേവ ഏകം പരമാർത്ഥത, അത് ഒന്ന് പരമാർത്ഥം. അവിടെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അത് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇവിടെയും വാചാരംഭണമായി വികാരമായി അനുഭവപ്പെടുന്ന ഇതും ഈ ജാഗ്രത ദ്രഷ്ടാവ് ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഇവിടെ ഇപ്പൊ അതിനെ അറിയി ചിന്തിക്കുകയെല്ലാം ചെയ്യുമ്പോൾ അതിലെല്ലാം അസ്തിത്വം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതും ഈ ദൃഷ്ടാവിന് സ്വപ്നത്തെ ഒരു ദൃഷ്ടാന്തമായിട്ടെടുത്ത് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇതും ഈ ദൃഷ്ടാവിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് ഈ ജാഗ്രത ദൃഷ്ടാവ്. അതാണ് സത്യം എന്നുള്ള കാര്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങളെല്ലാം. നിശ്ചായം അധ്യാത്മ ശാരീര തേജോമയോ അമൃതമയോ പുരുഷ അയമേവ സ യോയം ആത്മാ അയമേവ സ യോയം പ്രതിജ്ഞാത ഇതം സർവം യദയം ആത്മാ മുമ്പ് തുടക്കത്തിൽ പറഞ്ഞു, യാജ്ഞവൽക്കയം പറഞ്ഞു, ഇതം സർവം യദയം ആത്മാ ഇതെല്ലാം ആത്മാവാണ്. ദൃശ്യമായ പ്രപഞ്ചത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാ പറയുന്നത് ഇത് ഈ കാണുന്നത് എന്നാണ് മുമ്പ് പറഞ്ഞത്. അതിനെ കുറിച്ചാണ് പറയുന്നത് ഇത് ഇതം എന്ന് പറയുന്ന ശബ്ദം നമുസ്കലിംഗത്തിൽ പറയുമ്പോൾ അയം എന്ന് പുലിംഗത്തിൽ പറയും, രണ്ടും ഒരർത്ഥം തന്നെ. അവിടെ പറഞ്ഞു ഇതം സർവം യദയം ആത്മാ, ആത്മാവിന്റെ വിശേഷണമായി പറയുമ്പോൾ അയം അയമേവ സ. യോയം ആത്മാ ഇതം അമൃതം ഇതം അമൃതം യത് മൈത്രേയ അമൃതത്വ സാധനമുക്തം ആത്മവിജ്ഞാനം ഇതം തദമൃതം യത് മൈത്രേയ മൈത്രേയ ചതുർത്ഥിയാണ്. മൈത്രേയിക്ക് വേണ്ടി യാജ്ഞവൽക്കയൻ ഉപദേശിച്ചു എന്താണ് അമൃതത്വ സാധനം. ഇവിടെ എന്താ ഈ സംഭാഷണത്തിലൂടെ നടക്കുന്നത്? അമൃതത്വത്തിന്റെ ഉപായം, അമൃതത്വ സാധനം, അമൃതത്വ ഉപായമായ ജ്ഞാനം, അത് യാജ്ഞവൽക്കയൻ മൈത്രേയിക്ക് കൈമാറുകയാണ് ഉപദേശത്തിലൂടെ. മൈത്രേയി എന്ന് പറഞ്ഞു, മൈത്രേയിക്ക് വേണ്ടി അത് ഉപദേശിച്ചു. ആത്മവിജ്ഞാനം അയമേവ സ യോയം ആത്മാ, മുമ്പ് പറഞ്ഞല്ലോ ഇതം സർവം യദയം ആത്മാ എന്ന് പറഞ്ഞു. ആ ആത്മാവിന്റെ ആത്മാവിനെ സംബന്ധിച്ചുള്ള ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം അതാണ് അമൃതം, ഇതം അമൃതം എന്ന് പറയുന്നത്. ഇവിടെ അമൃതം എന്ന് പറയുന്നത് ജ്ഞാനത്തെ കുറിച്ചാണ്. ആത്മവിജ്ഞാനം ഇതം അമൃതം. അത് ഇവിടെ എങ്ങനെ അവതരിപ്പിച്ചു? സ്ഥൂലമായ ഈ പൃഥിവി, അതിലെ പ്രാണി ശരീരങ്ങൾ, പിന്നെ അതിനകത്തുള്ള സൂക്ഷ്മ ശരീരം, അതിനെ പറഞ്ഞു എച്ചായും അധ്യാത്മാവെന്ന് പറഞ്ഞു. ആത്മാ എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അവിടെ അർത്ഥം. ഈ സ്ഥൂലമായ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നത് അധ്യാത്മം, എന്ത് സൂക്ഷ്മമായ ശരീരം. പിന്നെ അതിൽ അഭിമാനിക്കുന്ന ജീവൻ ഈ നാല് തരത്തിൽ പറഞ്ഞു. ഇതെല്ലാം ജീവൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ നാല്. ചതുഷ്ടയ കൽപ്പന അധിഷ്ഠാന, ഈ ചതുഷ്ടയ കൽപ്പന, ഈ കൽപ്പനയ്ക്ക് ആധാരമായിരിക്കുന്ന എന്താണ്? ഈ ചതുഷ്ട നാല് തരത്തിൽ കൽപ്പിക്കുന്ന അതാണ് ബ്രഹ്മ എന്നിവിടെ പറയുന്നു. അതിനാണ് എന്ന് പറഞ്ഞത് ഇതം സർവം യദയം ആത്മാ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണോ അനുഭവപ്പെടുന്നത് അതിനെയെല്ലാം പരസ്പരം കാര്യകാരണ ബന്ധത്തിൽ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇതിനൊരു അധിഷ്ഠാനമുണ്ട്. ആ അധിഷ്ഠാനത്തെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അനുഭവിക്കുന്നതിനെ ഇങ്ങനെ നാലായി വിഭജിച്ച് കാണിച്ചത്. ഈ വിഭാഗത്തിലൂടെ ഇതിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ മനസ്സിലാക്കണം. അതിനെക്കുറിച്ചുള്ള വിജ്ഞാനം നമ്മൾ പറയുന്ന ബ്രഹ്മവിഷയം വിജ്ഞാനം, അതിനോട് പറഞ്ഞിരിക്കുന്ന അമൃതം, ഇതം അമൃതം. എന്തുകൊണ്ട് അതിന് അമൃതമെന്ന് പറഞ്ഞു? അമൃതത്വ സാധനം. അത് അമൃതത്വത്തിന് സാധനമാണ്, ഉപായമാണ്. അമൃതത്വത്തിന് സാധനമായതുകൊണ്ട് അതിനെയും പറഞ്ഞു അത് അമൃതമാണ്. അപ്പൊ മുമ്പ് ഇതം സർവം ഏതായം ആത്മാ എന്ന് പറഞ്ഞു. അതിനെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഈ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തെ നാലായി വിഭജിച്ചു പറഞ്ഞു. ഇതെല്ലാം പരസ്പരം അപേക്ഷത്തിൽ നിൽക്കുന്നതാണ്. ഇതിനൊരു അധിഷ്ഠാനം വേണം. അതാണ് പരമാർത്ഥ ബ്രഹ്മം. അതിനെക്കുറിച്ചുള്ള ജ്ഞാനം, അതാണ് അമൃതത്വ സാധനമായി ഞാൻ നിനക്ക് ഉപദേശിക്കുന്നത്. ഈ ജ്ഞാനത്തിലൂടെ അമൃതത്വത്തെ പ്രാപിക്കുക. ഇതം ബ്രഹ്മ, അത് കഴിഞ്ഞ് പറയുന്ന ഇതം ബ്രഹ്മ. കാരണം മുമ്പ് പറഞ്ഞു യത് ബ്രഹ്മത്തെ ബ്രഹ്മാണി ജ്ഞപയിഷ്യാമി ഇത്യാധ്യായാദു പ്രകൃതം യത് വിഷയാച വിദ്യ ബ്രഹ്മവിദ്യ ഇതിച്ചിതേ. ഇത് ബ്രഹ്മമാണ് എന്നാ പറയുന്നത്. സാറിന് ഇതെന്ന് പറയും നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അമൃതത്വത്തിന് സാധനമായ വിജ്ഞാനത്തെ അമൃതമെന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു ഇതം ബ്രഹ്മം. ഇതാണ് ബ്രഹ്മം. എനിക്ക് നിന്നോട് പറയാനുള്ള ബ്രഹ്മം ഇതാണ്. യത് ബ്രഹ്മത്തെ ബ്രഹ്മാണി, മുമ്പ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ നിന്നോട് ബ്രഹ്മത്തെ ഉപദേശിക്കാം. ജ്ഞപയിഷ്യാമി, വീണ്ടും പറഞ്ഞു, വ്യക്തമായി ഞാൻ നിന്നെ ബോധിപ്പിക്കാം. ഇത് അധ്യായാദു പ്രകടനം, ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ യാജ്ഞവൽക്യം പറഞ്ഞു. എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. യത് വിഷയാച വിദ്യ ബ്രഹ്മവിദ്യ, അതിനെയാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. ഏതൊരു തത്വത്തെയാണോ ബ്രഹ്മം എന്ന ശബ്ദം കൊണ്ട് ബോധിപ്പിച്ചത് ആ തത്വത്തെക്കുറിച്ചുള്ള വിദ്യ ബ്രഹ്മവിദ്യ എന്ന് പറയും. ആ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു ഇതം ബ്രഹ്മം, ഇതാണ് ബ്രഹ്മം. അതെന്താ അങ്ങനെ പറയാൻ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പറയുന്നു സയേവ ആത്മാ വിമുക്ത ചതുർവിധ മധ്വാത്മക. ഈ ബ്രഹ്മത്തെ തന്നെ ഇവിടെ നാല് തരത്തിൽ വിശദീകരിച്ച് ബ്രഹ്മത്തെ തന്നെയാണ്. എങ്ങനെയെല്ലാം പറഞ്ഞു? പൃഥിവി എന്ന് പറയുന്നു സയേവ ആത്മാ അയം ഉക്ത ചതുർവിധ മധ്വാത്മക. നാല് തരത്തിലുള്ള മധ്വം എന്ന് പറഞ്ഞു. ഒന്ന് പൃഥിവി, പിന്നെ ഈ ശരീരങ്ങൾ, പിന്നെ സൂക്ഷ്മ ശരീരം, ലിംഗാഭിമാനി ആയ ചൈതന്യം. നാലായിട്ട് വിഭജിച്ച് പറഞ്ഞ ഈ ഒരു ബ്രഹ്മത്തെ തന്നെ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? തദ് അധിഷ്ഠാനാത്മക. ഈ നാലിനെയും ബ്രഹ്മം എന്നെന്തുകൊണ്ട് പറയുന്നു? ഇതെല്ലാം അതിന്റെ അധിഷ്ഠാന സ്വരൂപമാണ്. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു വാചാരംഭണം വികാരവും നാമധേയം മാത്രം. ഇതെല്ലാം നാമധേയം മാത്രമാണ്. ഇവ ഇങ്ങനെ പരസ്പര കാര്യകാരണ ബന്ധത്തിൽ ഇവിടെ നിലനിൽക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ ഇതിന് സ്വതന്ത്രമായൊരു നിലയുണ്ടെന്ന് കരുതണ്ട. ഇത് അതിന്റെ അധിഷ്ഠാന രൂപമാണ്. ഇതിനെന്തുകൊണ്ട് ഇത് അധിഷ്ഠാന രൂപം എന്നെന്തുകൊണ്ടാണ് പറയുന്നത്? ഇവിടെ രണ്ടു കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന് ചതുർവിധ മതം, നാല് തരത്തിലുള്ള മതം, നാല് തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. നാല് തരത്തിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് പറയുന്നു അത് നാലും കാരണവുമാണെന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് അനുഭവ വിഷയമായിരിക്കുന്ന എല്ലാത്തിനെയും ഈ നാലെണ്ണുൾപ്പെടുത്തി പറയുന്നു. ഇവിടെ പറയുന്നു ഇതിനൊരു അധിഷ്ഠാനമുണ്ട്, ഈ നാലും ആ അധിഷ്ഠാന സ്വരൂപമാണ്, അതുകൊണ്ട് ഇത് എന്താണ്, ഇതം ബ്രഹ്മ, ഇത് ബ്രഹ്മമാണെന്ന് പറയുന്നു. ഇത് ബ്രഹ്മമാണെന്നുള്ളത് ഇതിന്റെ അധിഷ്ഠാനത്തെ പറയാം, പക്ഷെ ഇതിനെ എങ്ങനെ ബ്രഹ്മമെന്ന് പറയാൻ പറ്റും? ഇതിന് ഇത് കാര്യകാരണ രൂപത്തിലുള്ളതാണ്, പരസ്പരം അപേക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഇതിനെ ബ്രഹ്മമെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇതിന്റെ അധിഷ്ഠാനത്തിലേ ബ്രഹ്മം എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞു ഇത് തത് അധിഷ്ഠാനാത്മക, ഇതെല്ലാം അധിഷ്ഠാന സ്വരൂപം തന്നെ. അധിഷ്ഠാനം എന്ന് പറയുന്നതാണ്, അതിനാണ് പറഞ്ഞത് അത് സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കി എളുപ്പമാണ്. സ്വപ്ന ദൃഷ്ടാന്തത്തിൽ എന്തൊക്കെ അനുഭവപ്പെട്ടോ അതെല്ലാം സ്വപ്ന ദൃഷ്ടാന്തം തന്നെ. വേറെ എന്തെങ്കിലും അവിടെ വന്നു, അവിടെ ആനയോ കുതിരയോ എന്തെങ്കിലും വന്നു? ഒന്നും വന്നില്ല. അവിടെ പലതരത്തിൽ അനുഭവപ്പെട്ടു, അത് തമ്മിൽ പരസ്പരം കാര്യകാരണ ബന്ധമുണ്ട്, എല്ലാം ആയിക്കോട്ടെ. പക്ഷെ അവിടെ സ്വപ്ന ദഷ്ടാവല്ലാതെ രണ്ടാമതൊരു വസ്തു കൂടെ ഉണ്ടായിരുന്നു, ഇല്ല. എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം? ഇവിടെ പറയുന്നു തേഷാം തദ് വിവർത്തയത്തയ തദാത്മകത്വ. എന്തുകൊണ്ടാ പറയുന്നത് സ്വപ്നത്തിൽ കണ്ടതെല്ലാം സ്വപ്ന ദഷ്ടാവ് മാത്രമാണ്? യുക്തി കൊണ്ട് ചിന്തിച്ചാലും സ്വാനുഭവത്തിലായാലും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മിച്ച് നോക്കിയാലും എല്ലാം ബോധ്യപ്പെടുന്ന കാര്യമാണ്, അവിടെ ദഷ്ടാവ് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ അനുഭവപ്പെട്ടോ അതെല്ലാം ആ ദഷ്ടാവ് തന്നെ. സ്വപ്നത്തെ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്, ഇവിടെ എങ്ങനെ അത് ശരിയാകും? സ്വപ്നത്തെ എന്തുകൊണ്ടാണ് ദഷ്ടാവ് മാത്രമെന്ന് പറയുന്നത്? സ്വപ്നത്തിൽ ദൃശ്യമായതെല്ലാം ആ ദഷ്ടാവിൽ വിവർത്തമാണ്. വിവർത്തം എന്ന് വെച്ചാൽ ദഷ്ടാവിൽ അനുഭവപ്പെട്ടതാണ്, കാണപ്പെട്ടതാണ് അവിടെ, അല്ലാതെ വേറെ അവിടെ വിശേഷം എന്തെങ്കിലും ഉണ്ടായോ? വിശേഷമൊന്നും ഉണ്ടായില്ലല്ലോ, ദഷ്ടാവിൽ അനുഭവപ്പെട്ടതാണ് ഒരനുഭവം. അപ്പൊ ഇവിടെ ഈ അനുഭവപ്പെടുന്ന പൃഥ്വിയാദികൾ ഇതും ഒരു അനുഭവമല്ലേ? അനുഭവം എന്നുള്ള നിലയ്ക്ക് സ്വപ്നവും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? സ്വപ്നവും അനുഭവം ഇതുവരനുഭവം. സ്വപ്നത്തിലുണ്ട് പരസ്പര കാര്യകാരണഭാവം, ഇതും പരസ്പരം കാര്യകാരണ ബന്ധത്തിൽ സ്ഥിതി ചെയ്യുന്നു. ദൃഷ്ടാവിൽ അനുഭവപ്പെട്ടതുകൊണ്ടാണ് സ്വപ്നത്തെ നമ്മൾ പറയുന്നത് വിവർത്തം എന്ന് പറയുന്നത്. ആ സ്വപ്നത്തെ കണ്ട ദൃഷ്ടാവിൽ അതനുഭവപ്പെട്ടു. എന്താ ഇവിടെ ഇവിടെയും ഇതിനെ കാണുന്ന ദൃഷ്ടാവിലായി അനുഭവപ്പെടുന്നു. സ്വപ്നത്തിൽ ആ ദൃഷ്ടാവിൽ അനുഭവപ്പെട്ടതുകൊണ്ട് വിവർത്തം എന്ന് പറഞ്ഞു. വിവർത്തമായതുകൊണ്ടെന്ന് പറയുന്നത് തദാത്മാവാണ്, അതാ ദൃഷ്ടസ്വരൂപമാണ്. അനുഭവം എന്നുള്ള ഒന്നിനെ എടുത്തുകൊണ്ട് പറയുകയാണ്, അവിടെ അനുഭവപ്പെട്ടതല്ല ആ ദൃഷ്ടസ്വരൂപമാണ്. അത് ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ആർക്കും ബോധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെയും ദൃഷ്ടാവുണ്ട്, ഇവിടെയും അനുഭവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതും ആ ദൃഷ്ടസ്വരൂപം തന്നെ ആയിരിക്കണം. അപ്പോ സ്വപ്നത്തിൽ കണ്ടത് വിവർത്തമാണെന്ന് അംഗീകരിക്കുന്നു, എന്നുവെച്ചാൽ ദൃഷ്ടാവിൽ പ്രതീതമായത്. അങ്ങനെയാണെങ്കിൽ ജാഗ്രതത്തിലും ദൃഷ്ടാവുണ്ട്, ജാഗ്രതത്തിലും പ്രതീതിയുണ്ട്. ജാഗ്രതത്തിൽ അനുഭവപ്പെടുന്നതും ദൃഷ്ടാവിൽ പ്രതീതമാണ്, അതുകൊണ്ട് ഇത് വിവർത്തമാണ്, അതുകൊണ്ട് ഇത് ആ ദൃഷ്ടസ്വരൂപം തന്നെ തദാത്മകമാണ്. അവിടെ ദൃഷ്ടാവിനെ പറയുന്നു അധിഷ്ഠാനം, ഇവിടെയും ദൃഷ്ടാവ് അധിഷ്ഠാനമാണ്. എന്താ ഇവിടെ പ്രതീതിയില്ല അനുഭവമില്ല എന്ന് പറയാൻ പറ്റും? അത് പറയാൻ കഴിയത്തില്ലല്ലോ. ഇവിടെ അനുഭവിക്കുന്നത് പോലെ അല്ല അവിടെ അനുഭവിച്ചതെന്ന് പറയാൻ പറ്റും. ആ അനുഭവ സമയത്ത് ഇതുപോലെ തന്നെ അത് അനുഭവിച്ചത്. ഇവിടെ എന്തെല്ലാം വിശേഷതകളുണ്ടോ അതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ദൃഷ്ടാന്തമായി ചിന്തിക്കാൻ പറയുന്നത്. ഇത് സ്വപ്നമെന്നല്ല പറയുന്നത്, ഇത് ജാഗ്രത തന്നെയാണ്. എന്നാൽ സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ ഇതിനെ മനസ്സിലാക്കുമ്പോൾ സ്വപ്നത്തിൽ കണ്ട എല്ലാത്തിനെയും കുറിച്ചും പറയുന്ന എന്താണ്? ഇതം സർവം യഥയം ആത്മാ. നമ്മൾ സ്വപ്നത്തിലിരുന്ന് സ്വപ്നം കണ്ടുകൊണ്ട് പറയുന്നു വിചാരിക്കുക, ഈ കാണുന്നതല്ല ഈ ദൃഷ്ടാവ് തന്നെ. ഒരാൾ സ്വപ്നത്തിൽ അത് വിവർത്തമാണെന്നും മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾക്ക് പറയാമല്ലോ ഇതല്ല ഈ ദൃഷ്ടാവ് തന്നെ. അതിന് കാരണം പറയുന്നത് അത് വിവർത്തമാണ്, വിവർത്തം അധിഷ്ഠാന സ്വരൂപമാണ്. ഈ ദൃശ്യത്തെ വിവർത്തം, വിവർത്തത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് മിഥ്യ. പര്യായ ശബ്ദമാണ് മിഥ്യ എന്ന് പറയുന്നത്. അപ്പോൾ ദൃശ്യത്തെ ഒരു സ്ഥലത്ത് മിഥ്യയാണ് അല്ലെങ്കിൽ വിവർത്തമാണ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി പറയുന്നത്? അത് അധിഷ്ഠാന സ്വരൂപമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത് തേഷാം തദ്വിവർത്തയാ തദാത്മകത്വ. അത് സ്വപ്നത്തിലായാലും ശരി ജാഗ്രതത്തിലായാലും ശരി ദൃശ്യമായത് അനുഭവവിഷയമായിരിക്കുന്ന ഈ ചതുഷ്ടയം ചതുർവിധമധു എവിടെയായാലും ശരി അത് വിവർത്തമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പറയുന്നതിൻ്റെ ഉദ്ദേശം അത് മിഥ്യയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ താല്പര്യം, അങ്ങനെ പറയുന്നതിൻ്റെ താല്പര്യം അത് തഥാത്മകമാണ്, എവിടെയാണോ അത് അനുഭവപ്പെടുന്നത് തത്സ്വരൂപമാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അത് സ്വപ്നത്തിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അവിടെ അനുഭവപ്പെട്ടതല്ല ആ ദൃഷ്ടസ്വരൂപം തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്നതെല്ലാം ഈ ദൃഷ്ടസ്വരൂപം തന്നെ തത്സ്വരൂപമാണ്. ആ ദൃഷ്ടാവിനൂടെ എന്ത് പറഞ്ഞു? പരമാർത്ഥതോ ബ്രഹ്മ, അതാണ് പരമാർത്ഥമായ ബ്രഹ്മ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതോ ഇതരത്കാരം വാചാരംഭണം വികാരം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം വിവർത്തമാണ് അല്ലെങ്കിൽ മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ തദാത്മകമാണ്. എന്തെല്ലാം ഇവിടെ അങ്ങനെ അനുഭവപ്പെടുന്നു അതെല്ലാം തത്സ്വരൂപമാണ്. തത്വമസിയിൽ ആ തത്തിനെയാണ് പറഞ്ഞത് ത്വം എന്ന് പറഞ്ഞ അതിനെയാണ് ആ തത്തിന്. ഇവിടെ എന്തായി? അത് സ്വസ്വരൂപമാണ്, ദൃഷ്ടസ്വരൂപമാണ്. അപ്പം വിവർത്തം അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്നത് എന്തായി? അത് വിവർത്തമായതുകൊണ്ട്, അതാണ് ഇവിടെ പറയുന്നത് തദ്വിവർത്തതയാ. അതിനെ വിവർത്തമായി അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ എന്തായി അംഗീകരിക്കേണ്ടി വരും? സത്യമായി അംഗീകരിക്കേണ്ടി വരും. ഈ പ്രപഞ്ചത്തെ ഇതം ബ്രഹ്മ, ഇതെല്ലാം ബ്രഹ്മമാണെന്ന് പറയണമെങ്കിൽ ഇതിനെ സത്യമായി അംഗീകരിക്കേണ്ടി വരും. എന്നുവെച്ചാൽ എങ്ങനെ വരും? സത്യമല്ല, പരമാർത്ഥത ബ്രഹ്മ, പരമാർത്ഥ ബ്രഹ്മമായി ഈ പ്രപഞ്ചത്തെ സ്വീകരിക്കേണ്ടി വരും. ഈ പ്രപഞ്ചം പരമാർത്ഥ ബ്രഹ്മമാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ വിവർത്തമെന്ന് പറയുന്നത്. അല്ല, നമ്മൾ ധരിക്കുന്നത് പോലെ ഇത് മിഥ്യയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ബ്രഹ്മത്തിൽ നിന്ന് ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ വിവർത്തം എന്ന് പറയുന്നു, ആ പറയുന്നിടത്തെല്ലാം വിവർത്തം എന്ന് പറയുന്നതിന്റെ താല്പര്യം അത് അധിഷ്ഠാന സ്വരൂപമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരു തരത്തിലും പറയാം, എന്താണ് അതിന്? ആ അധിഷ്ഠാനത്തിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ല. അധിഷ്ഠാനം സത്യമാണ്, അതുകൊണ്ടവിടെ അനുഭവപ്പെടുന്ന ആ വിവർത്തവും ആ സത്യമാണ്, അധിഷ്ഠാന സത്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആ ബ്രഹ്മം എങ്ങനെയാണോ ബ്രഹ്മമായിരിക്കുന്നത്, സത്യമായിരിക്കുന്നത്, പരമാർത്ഥമായിരിക്കുന്നതാണ് ഭാഷകാരം പറയുന്നത് പരമാർത്ഥത ബ്രഹ്മം. അതുപോലെ ഈ പ്രപഞ്ചവും പരമാർത്ഥമായിരിക്കുന്നു, ബ്രഹ്മമായിരിക്കുന്നു. അല്ല, ഇവിടെ സത്യമായ ബ്രഹ്മം മിഥ്യയായ ജഗത്തെന്ന് വേർതിരിക്കാൻ ഒക്കത്തില്ല. ബ്രഹ്മത്തിൽ നിന്നും മിഥ്യയായ ജഗത്തിന് ആർക്കും വേർതിരിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ വേർതിരിക്കാൻ കഴിഞ്ഞാൽ രജ്ജുവിൽ നിന്ന് സർപ്പത്തിനെ വേർതിരിക്കാൻ കഴിയും? ആർക്കെങ്കിലും കഴിയും? അതൊരിക്കലും കഴിയത്തില്ല. ആരും രജ്ജുവിൽ നിന്ന് വേറിട്ടൊരു സർപ്പത്തെ കണ്ടിട്ടില്ല. മിഥ്യയായ സർപ്പത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മിഥ്യയായ സർപ്പത്തെ കണ്ട ആരുമില്ല. കണ്ടതല്ല, സത്യമായ സർപ്പത്തെയാണ് കാണുന്നത്. എന്താണ് ആ സത്യമായ സർപ്പ? രജ്ജു തന്നെ. രജ്ജു തന്നെയാണ് അവിടെയുള്ളത്, സത്യമായ സർപ്പം. അതിനോട് പറയുന്നത് തഥാത്മക. അതുകൊണ്ടെന്താണ്? ന അന്യത ഇത്യർത്ഥ. അതുകൊണ്ട് ഈ ചതുർവിധമായ മതം എന്ന് പറയുന്നത് ന അന്യ, ബ്രഹ്മത്തിൽ നിന്നും അന്യമല്ല. വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുക. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചത്തെ അന്യമാക്കുന്നത് അദ്വൈതമേ അല്ല. പക്ഷെ അങ്ങനെയാണ് അദ്വൈതം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് സാധ്യമല്ല. അങ്ങനെ സാധ്യമാകുകയാണെങ്കിൽ അന്ന് എന്ത് ചെയ്യും? രജ്ജുവിൽ നിന്ന് സർപ്പം പുറത്തു വരും. രജ്ജുവിനെ വിട്ടിട്ട് സർപ്പം ഇഴഞ്ഞു നടക്കാൻ തുടങ്ങും. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ടത് രജ്ജു തന്നെയാണ്. അതുകൊണ്ട് എന്തു പറയുന്നു? ആയ മുക്തവിധ മധ്വാത്മക തത് അധിഷ്ഠാനാത്മക. ഇത് അധിഷ്ഠാന സ്വരൂപം തന്നെയാണ്. അതുകൊണ്ടാണ് ബ്രഹ്മം സത്യമാണ്, ബ്രഹ്മം പ്രപഞ്ചം സത്യമാണ്, പ്രപഞ്ചം ബ്രഹ്മമാണ് എന്ന് ഇവിടെ ശ്രുതിയിൽ ആവർത്തിച്ചു പറയുന്നു, ഭാഷ്യകാരൻ ആവർത്തിച്ചു പറയുന്നു. അന്യ, ഇതിനെ ഒരിക്കലും വേർതിരിക്കാൻ സാധ്യമല്ല. ബ്രഹ്മത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ ഒരു തരത്തിലും വിഭജിക്കാൻ സാധ്യമല്ല. അത് പരമാവധി പറയാമെന്നുള്ള എന്താണ്? പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇത് മിഥ്യയാണ്, ഇത് വിവർത്തമാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ഇത് ബ്രഹ്മമാണ്. അങ്ങനെ പറയുന്നതിന് തെറ്റില്ല. ഇത് മിഥ്യയാണ്, ഇത് വിവർത്തമാണ്. പക്ഷെ അതിന്റെ താല്പര്യം എന്താണ്? ഇത് ബ്രഹ്മമാണ്. അതാണ് പറഞ്ഞത്, സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ അത് മനസ്സിലാക്കണം. സ്വപ്നത്തിലെ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വപ്ന ദൃഷ്ടാവ് തന്നെ. അങ്ങനെയാണെങ്കിൽ ജാഗ്രതത്തിലെ ഈ ദൃശ്യങ്ങളും ജാഗ്രത ദൃഷ്ടാവ് തന്നെ. അത് ഈ ദൃശ്യങ്ങളെ അനുഭവിക്കുന്നവൻ തന്നെ സ്വയം ദൃഷ്ടാവായി കണ്ടുകൊണ്ട് ചിന്തിച്ചാലേ അത് മനസ്സിലാകും. അല്ലാതെ താൻ ചിന്തിക്കുന്നവൻ തന്റെ മുമ്പിലൊരു ദൃശ്യത്തെയും തന്റെ മുമ്പിലൊരു ദൃഷ്ടാവിനെയും വച്ചിട്ട് ആ ദൃഷ്ടാവിലാണോ ഈ ദൃശ്യം എന്നുള്ള നിലയ്ക്ക് ചിന്തിച്ചാൽ ഇത് ഇവിടെ കിട്ടത്തില്ല. ദൃശ്യം എന്തായാലും തന്റെ മുമ്പിലുണ്ട്, ദൃഷ്ടാവ് താൻ തന്നെയാണ്. ആ ഭാഗം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വപ്നത്തെ പറയുന്നത്. സ്വപ്നം കാണുന്നവന്റെ മുമ്പിൽ ഒരു ദൃശ്യവും ദൃഷ്ടാവുമില്ല. അവൻ തന്നെയാണ് ദൃഷ്ടാവായിരിക്കുന്നത്, അവൻ തന്നെയാണ് സ്വയം ദൃശ്യമായിരിക്കുന്നത്. അവിടെ അവന് ഞാൻ ദൃഷ്ടാവ്, ഇത് എന്നിൽ നിന്ന് അന്യമായ ദൃശ്യം, അങ്ങനെ വേർതിരിക്കാൻ കഴിയത്തില്ല. അവിടെ ദൃഷ്ടാവ് മാത്രം, ദൃശ്യം ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആണ് പറഞ്ഞത്, വാചാരംഭണമായി തിരിക്കുന്നുണ്ടെങ്കിലും ദൃഷ്ടാവ് മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്? ഇതം ബ്രഹ്മ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇതിനെ ബ്രഹ്മം എന്ന് പറയാൻ കഴിയും? തദ് ബ്രഹ്മ എന്നല്ല പറയുന്നു. നമ്മളീ ചർച്ച ചെയ്യുന്ന ഏതോ ഒന്ന് ഇതിന് അധിഷ്ഠാനമായിരിക്കുന്ന ഒന്ന് ബ്രഹ്മം എന്നല്ല പറയുന്നത്. ഇത് എന്താണോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ശബ്ദസ്പർശ രൂപ രസഗന്ധരൂപത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ബ്രഹ്മം എന്നാണ്. പിന്നെ ചിലടത്ത് ആശയക്കുഴപ്പമുണ്ടാകുന്നത് ഈ നാമരൂപങ്ങളെല്ലാം നിഷേധിച്ചിട്ട്, അതടുത്ത് ഇവിടെ പറയും. പൃഥിവീം പാർത്ഥിവം ചാംസം ശരീരം സാധി ദൈവതം ജാനീയ സർവം ആത്മേതി നേത്തി നേത്യുപലക്ഷണം. ഇതാണ് ചിലർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്നു, അദ്വൈതികൾക്ക് തന്നെ. അദ്വൈതികളെന്ന് പറഞ്ഞാൽ പല അദ്വൈതമൊക്കെ ഒരുപാട് പഠിച്ച് പാസ്സായ ആൾക്കാർക്ക് അദ്വൈതത്തിന്റെ ഭാരം ചുമക്കുന്നവർ ഈ ഭാഗം മനസ്സിലാകത്തില്ല. എന്താണ് പൃഥിവിയും ഇവിടെ പറഞ്ഞു വന്നു, ആദ്യം പറഞ്ഞല്ലോ ഇയം പൃഥിവി സർവേഷാം ഭൂതാനാം മതം എന്ന് പറഞ്ഞ പൃഥിവി. പിന്നെ പാർത്ഥിവം ശരീരങ്ങൾ, രണ്ടാമത് പറഞ്ഞല്ലോ സർവാണി ഭൂതാനി ശരീരങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. പൃഥിവിയും പാർത്ഥിവം ചംശം ശരീരം, അംശം ശരീരം, സൂക്ഷ്മ ശരീരത്തെ കുറിച്ച് പറഞ്ഞല്ലോ. സ അധിദൈവതം, അധിദൈവതം അവിടെ അഭിമാനിക്കുന്ന ചൈതന്യം, അത് ഈ ഓരോ ശരീരത്തെ സംബന്ധിച്ച് വൃഷ്ടിയിലോ സമഷ്ടിയിലോ ഈ കേവലമായി സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനിക്കുന്ന ജീവനായിട്ടോ ഹിരണ്യഗർഭനായിട്ടോ എല്ലാം എടുക്ക. ഇതെല്ലാം എന്താണ് സർവം ആത്മീയതി ജാനിയാത് ഇവിടെ പറയുന്നു. ഇത് ഇത്രയും പറയുമ്പോൾ എല്ലാം വന്നു കഴിഞ്ഞു. അവിടെ എന്താണ് പൃഥിവി പാർത്ഥിവം അംശം അധിദൈവതം സ്ഥൂലം സൂക്ഷ്മം ചൈതന്യം, ഇതിനെല്ലാം എങ്ങനെ മനസ്സിലാക്കണം? സർവം ആത്മീയതി ജാനിയാത്, ഈ സർവത്തെയും ആത്മാ. ഭാഷകാരൻ അവിടെ പറഞ്ഞു പരമാർത്ഥത ബ്രഹ്മം. പാർത്ഥികാരൻ കുറച്ചുകൂടി അതിനെ ആത്മനിഷ്ഠമായി ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. ആത്മാ ദ്രഷ്ടാവ്, മുമ്പ് കഴിഞ്ഞ ദിവസം അതിനെ പറഞ്ഞു എന്താണ് ജ്ഞാതാവ്, വിജ്ഞാത വിജ്ഞാതാരം ഹരി കേന വിജാനിക, അതവിടെ ജ്ഞാതാവ് എന്ന് പറഞ്ഞു. ഇതെല്ലാം ആ ജ്ഞാതാവാണ് എന്നറിയണം, ബ്രഹ്മമാണെന്നറിയണം എന്ന് പറഞ്ഞാണ്. പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ സംശയം വരും. ആ സംശയം വരാൻ തീർക്കാൻ ശ്രമിക്കാറില്ല അദ്വൈതികളിൽ നിന്ന്, അവിടെയാണ് തകരാറ് വരുന്നത്. എല്ലാ ഉപനിഷത്തുകളും പഠിച്ചെന്ന് വിചാരിച്ചോ, ഇതെല്ലാം ഓർമ്മിച്ചു വെച്ചെന്ന് വിചാരിച്ചോ, ഇത് ഓർമ്മിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓർമ്മിക്കുന്നതൊക്കെ തലയ്ക്ക് ഭാരമാണ്, അതൊക്കെ തലയിലെ വേസ്റ്റാണ്. ഓർമ്മ എന്ന് പറയുന്നു തലയ്ക്കകത്ത് വരുന്ന വേസ്റ്റാണ്. വേസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും പുറത്ത് കളയേണ്ട സാധനം. വേസ്റ്റ് ആരെങ്കിലും അകത്ത് വയ്ക്കാറുണ്ടോ? പക്ഷെ ഒരുപാട് വേസ്റ്റുള്ളവർക്ക് ഈ പറയുന്ന ഭാഗം മനസ്സിലാകത്തില്ല. എന്താണ് നേത്തി നേത്തി ഉപലക്ഷണം? അടുത്ത് പറയുന്നു നേത്തി നേത്തി ഉപലക്ഷണം. ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ജ്ഞാനിയ സർവമാത്മീയതി, എല്ലാത്തിനെയും ആത്മാവെന്നറിയണം എന്ന് പറയുമ്പോൾ ചിലർ ഉടനെ ചോദിക്കും, അപ്പം നേതി നേതി എന്ന് പറയുന്നത്? എല്ലാം ആത്മാവാണെങ്കിൽ നേതി നേതി എന്ന് പറയണ്ടല്ലോ, നിഷേധിക്കല്ലേ? ഇതല്ല ഇതല്ല, ഇതാത്മാവല്ല ഇതാത്മാവല്ല. അതും ഉപനിഷത്തല്ലേ പറയുന്നു, ശ്രുതിയല്ലേ പറയുന്നു നേതി നേതി? എല്ലാ ആത്മാവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇതം സർവം യഥയം ആത്മാ ഇതം ബ്രഹ്മ, ഇത്തരം വാക്യങ്ങൾ മാത്രമേ പാടുള്ളൂ. പിന്നെ ഈ നേതി നേതി എന്നുള്ള ഈ പ്രയോഗത്തെ ആശ്രയിച്ചിട്ടാണ് ഭാഷ്യകാരനും പറയുന്നത് ഇതെല്ലാം മിഥ്യയാണ്, അദ്വൈതികളെല്ലാം പറയുന്നത് ഇതെല്ലാം മിഥ്യയാണ്, നാമരൂപങ്ങൾ ആചാരംഭണമാണ് മിഥ്യയാണെന്ന് പറയുന്നു. പിന്നെ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം എന്നാ രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? ജാനിയ സർവമാത്മേതി, സർവമാത്മാവാണെന്ന് അറിയുക, നേതി നേതി എന്നും പറയുക, ഇതല്ല ഇതല്ല എന്നും പറയുക. അപ്പോൾ ഇതല്ല എന്ന് പറഞ്ഞ് ഇതല്ല ആത്മാവ് വേറെ എന്നല്ല, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ സ്ഥൂല ശരീരമല്ല സൂക്ഷ്മ ശരീരമല്ല കാരണ ശരീരമല്ല, അതിന്റെ പിന്നിലുള്ളതാണ്. എന്ന് പറയുന്നത്. അന്നമയ കോശമല്ല, സാധാരണ നമ്മളും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രാണമയ കോശമല്ല, മനോമയ കോശമല്ല, വിജ്ഞാനമയ കോശമല്ല, ആനന്ദമയ കോശമല്ല, ഇങ്ങനെ ഒരു രീതിയുണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? അതിന് വേണ്ടിയിട്ട് പറയുന്നു ഉപലക്ഷണം. ആ പറഞ്ഞിരിക്കുന്ന ഉപലക്ഷണമായി പറഞ്ഞിരിക്കുകയാണ്. ഉപലക്ഷണമായി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിന്റെ വാച്യാർത്ഥത്തെ മാത്രം എടുത്താൽ പോരാ. അവിടെ പറയാത്ത ചില കാര്യങ്ങളൂടെ ഉണ്ട്, അതുകൊണ്ട് എടുക്കുന്നു. ഉപലക്ഷണം എന്ന് പറയുന്നത് സർവത്ര അങ്ങനെയാണ്. ഒരു കാര്യം ഉപലക്ഷണമായി പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത അവിടെ സങ്കോചിപ്പിക്കരുത്, അത് മാത്രമായിട്ട് എടുക്കരുത്. കുറച്ച് പറയേണ്ട കാര്യങ്ങളൂടെ അവിടെയുണ്ട്. എന്താണ് ആ ഉപലക്ഷണം? ആണ് ഈ ഭാഷകാരൻ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്നിടത്ത് പറയുന്ന നേതി നേതി നേതി നേതി എന്ന് പറഞ്ഞിരിക്കുന്ന ഉപലക്ഷണമായിട്ടാണ്. എന്താ ഉപലക്ഷണം? അവിടെ ബ്രഹ്മസത്യ ജഗത് മിഥ്യം, ബ്രഹ്മസത്യം ജഗത് മിഥ്യ. അവിടെ ഇനി ആ ഒരു ഭാഗം മാത്രം നമ്മൾ അടർത്തിയെടുക്കുകയാണ്. ജഗത് മിഥ്യ, അവിടെ എന്താ ഉപലക്ഷണം? ആ ഉപലക്ഷണമാണ് മുമ്പ് പറഞ്ഞ എന്താണ് ബ്രഹ്മസത്യം. അതാണ് ഉപലക്ഷണോടുകൂടെ ആദ്യം പറഞ്ഞ എന്താണ്? ജാനിക സർവം ആത്മേതി, സർവം ആത്മാവാണ്. നേതി നേതി എന്ന് പറയുന്നത് സർവവും ആത്മാവാണെന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഉപലക്ഷണം. മിഥ്യെന്ന് പറയുന്നത് മിഥ്യയായ ജഗത്ത് ബ്രഹ്മമാണ്, സത്യമാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അതാണ് ഉപലക്ഷണമായി പറയുന്നത്. അതാണ് ഇവിടെ മുമ്പ് പറഞ്ഞത് എന്താണ്? തേഷാം തദ്വിവർത്തതയാ തദാത്മകത്വ. ഇവിടെ വിവർത്തം എന്ന് പറയുന്നു മുമ്പ് ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? അത് പരമാർത്ഥമാണ് എന്നാണ്. അപ്പൊ നേതി നേതി എന്ന് പറയുന്ന ആ നിഷേധാംശത്തെ മാത്രം എടുത്തത്, ആ നിഷേധാംശത്തിലൂടെ ഉപലക്ഷണമായി ബോധിപ്പിക്കുന്ന എന്താണ് അത്? ഇതെല്ലാം സർവം ആത്മ. അവിടെയാണ് ചെന്നെത്തേണ്ടത്, എത്തി നിൽക്കേണ്ടത് അവിടെയാണ്. അല്ല ഇവിടെ ഇതിൽ നിന്നുപോകരുത്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ തമ്മിൽ വിരോധം വരും. ഒരിക്കലും അദ്വൈതം എന്ന് പറയുന്ന എന്താന്നുള്ള പിടികിട്ടത്തില്ല. കാരണം അദ്വൈതത്തിൽ രണ്ടുപേരും എന്ത്? സത്യമായ ബ്രഹ്മവും നിത്യമായ ജഗത്തും രണ്ടായിട്ട് നിൽക്കും. ഇതെങ്ങനെ അദ്വൈതം വരുന്നു? അതുകൊണ്ട് മിഥ്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ നേതി നേതി എന്ന് പറയുന്നതിന് ഉപലക്ഷണമായിട്ടെടുക്കുന്നു. പിന്നെ അത് പറയാതിരുന്നാ പോരെ, അത് പറയാതിരുന്നാ കഴിയില്ല. എന്തുകൊണ്ട്? ഈ അനുഭവത്തിൽ അത് സ്വപ്നമെന്നെടുത്താലും ശരി, ജാഗ്രത അനുഭവത്തിലായാലും ശരി, ഇവിടെ പരമാർത്ഥ ബോധമില്ല. ജഗത്തിൽ ആർക്കും തന്നെ പരമാർത്ഥ ബോധമില്ല. ജഗത്തിൽ എല്ലാവർക്കും ഉള്ളത് ജഗത് ബോധമാണ്. അപ്പൊ ആ ജഗത് ബോധത്തെ നിരാകരിച്ച് അതിൽ പരമാർത്ഥ ബോധം കൊണ്ടുവരാൻ വേണ്ടി നേതി നേതി പറഞ്ഞാലേ കഴിയൂ. അല്ലെങ്കിൽ പിന്നെ ശാസ്ത്രത്തിന്റെയും ഗുരുവിന്റെയും ഉപദേശത്തിന്റെയും ഒന്നും ആവശ്യമുണ്ടല്ലോ. മനുഷ്യന് ഈ ജഗത് ബോധത്തിലങ്ങ് ജീവിച്ചാൽ മതി. ഇവിടെ ബ്രഹ്മവും വേണ്ട, അമൃതത്വവും വേണ്ട, അമൃതത്വ സാധനവും വേണ്ട, ഒന്നും വേണ്ട. മറിച്ചിവിടെ ഇതെല്ലാം നിർദ്ദേശിക്കും. അപ്പൊ കേവലമായി ജഗത് ബോധം അത് സത്യബോധത്തെ ഉണ്ടാക്കുന്നില്ല. സ്വപ്നബോധം പോലെ ദൃശ്യാനുഭവത്തെ ഉണ്ടാക്കുന്നു. ആ ദൃശ്യാനുഭവത്തെ ദൃശ്യമായിട്ട് അനുഭവിക്കുന്നു. അതിൽ പറയുന്ന കാര്യകാരണ ബന്ധങ്ങളെയൊക്കെ കാണുന്നു. അവിടെ പരമാർത്ഥബോധം ഉണ്ടാകുന്നില്ല. ആ പരമാർത്ഥബോധത്തിന് ഈ ദൃശ്യബോധം തടസ്സമായിരിക്കുന്നു. അപ്പൊ ആ തടസ്സത്തെ മാറ്റുന്നതിന് വേണ്ടി പറയുന്നു നേതി നേതി. എന്നിട്ട് ബോധിപ്പിക്കുന്നു എന്താണ് ഇത്? കേവലം നാമരൂപാത്മകമായ ഒരനുഭവം മാത്രമല്ല, കേവലം നാമരൂപാത്മകമായ പ്രതീതിയല്ല, മറിച്ചത് പരമാർത്ഥമാണ് എന്ന് ബോധിപ്പിക്കുന്നു. അതാണ് ഉപലക്ഷണമായി ആണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു. ആത്യന്തികമായി ധരിക്കേണ്ട ഇതാണ് സർവം ആത്മാ. സർവം എങ്ങനെയാണ് സ്വപ്നം തന്റെ സ്വരൂപമായി തന്നെ ഇരുന്നത്? ആത്മശബ്ദം എപ്പോഴും ഉപയോഗിക്കുന്ന ആ സ്വരൂപം എന്നുള്ള ബോധത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രോതാവിന്റെ സ്വരൂപം ഇവിടെ രണ്ടേ ഉള്ളൂ. ഒന്ന്, ഈ തത്വത്തെ ബോധിപ്പിക്കുന്ന ശ്രുതി. ആ ശ്രുതി ആര് ബോധിപ്പിച്ചാലും ശരി, ബോധിപ്പിക്കുന്ന ശ്രുതിയാണ്. ഇവിടെ വ്യക്തിക്ക് പ്രാധാന്യമൊന്നുമില്ല, ശ്രുതിയാ ബോധിപ്പിക്കുന്നു. എന്തുകൊണ്ടത്? പരമമായ തത്വത്തിന്റെ പ്രകാശനമാണ്. അതുകൊണ്ടാണ് അതിനെ ഈശ്വര പ്രവക്തം എന്ന് പറയുന്നത്. ഇവിടെ ബോധിപ്പിക്കുന്നത് ശ്രുതിയെ ഉള്ളൂ, ബോധിപ്പിക്കുന്നു. പിന്നെ ബോധിക്കുന്നവനവൻ ശ്രോതാവ്. അപ്പൊ ശ്രുതി ആ തത്വത്തെ ശ്രോതാവിനെ ബോധിപ്പിക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ് ത്വം ആത്മാ, നിന്റെ സ്വരൂപം. അപ്പൊ ശ്രോതാവ് തന്റെ സ്വരൂപമായി ഗ്രഹിക്കും. തന്റെ സ്വരൂപമായി ഗ്രഹിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ജാഗ്രത, സ്വപ്നവും സുഷുപ്തിയും അത് പറഞ്ഞാലേ അവന് തന്റെ സ്വരൂപത്തെ ഗ്രഹിക്കാൻ പറ്റൂ. അവിടെ പറയുന്നു എന്താണ് സർവം ആത്മാ, അത് ശ്രോതാവായ നിന്റെ സ്വരൂപമാണ് സർവവും. മറ്റു ഭാഗങ്ങളെ ഇതിനോട് സമന്വയിപ്പിച്ച് മനസ്സിലാക്കണം. നേതി നേതി ഉപലക്ഷണം ഇതി, ഇതാണ് തുടക്കത്തിൽ പറഞ്ഞ് ഇതം സർവം ഇതം ഏത അയം ആത്മാ ഇതം സർവം. അടുത്തു പറയുന്നത് ബ്രഹ്മ ഇതം സർവം. ഇതം ബ്രഹ്മ ഇതം സർവം. ഇതം അമൃതം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞു. ശ്രുതി ശ്രോതാവിൽ ഉണർത്തുന്ന ജ്ഞാനം, ആ ജ്ഞാനത്തിനോട് കൂടെ പറഞ്ഞ് ഇതം അമൃതം. ഇതം ബ്രഹ്മ യത് ബ്രഹ്മത്തെ ബ്രവാണി ജ്ഞപയിഷ്യാമി ഇത്യാധ്യായാദു പ്രകൃതം യത് വിഷയാച വിദ്യ ബ്രഹ്മവിദ്യ ഇത്യുച്യതേ. ഇത് സർവം യസ്മാത് ബ്രഹ്മണോ വിജ്ഞാന സർവം ഭവതി. ഇതമേവ ആത്മജ്ഞാനം. ഇവിടെ പറയുന്ന ഈ ബോധത്തെക്കുറിച്ചാണ്, ശ്രുതി ബോധിപ്പിക്കുന്ന ബോധത്തെക്കുറിച്ചാണ്. ഇതം ആത്മജ്ഞാനം സർവം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? സർവഭാവാപത്തി സാധനം. ആത്മജ്ഞാനത്തെ തന്നെ വിശേഷിക്കുകയാണ് ഇത്, ഇതം സർവം എന്ന് പറയുന്നു. ഇത് സർവഭാവാപത്തി, സർവഭാവപ്രാപ്തി. അത് ഈ ബോധത്തിന്റെ ഫലത്തെക്കുറിച്ച് പറയുകയാണ്. സർവഭാവാപത്തി, സർവഭാവങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ ഈ ചതുർവിധമായ ഭാവങ്ങൾ. അതിനെ അനുഭവിക്കുമ്പോൾ അത് വേറെ വേറെ ആയിട്ട് അനുഭവിക്കുന്നു, ദൃശ്യമായി പരസ്പരം കാര്യകാരണ ബന്ധത്തിൽ ഒക്കെയാണ്. അതിന്റെ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആത്മാവാണ്, തന്റെ സ്വരൂപമാണ്. ഇത് ആ പരമാർത്ഥമാണ്. അത് ഈ ബോധം കൊണ്ട് അവൻ ഗ്രഹിക്കുന്നത്. ആ ബോധം കൊണ്ട് ആ ബോധത്തിന്റെ ഫലമാണ് പറയുന്നത് സർവഭാവപ്രാപ്തി എന്ന് പറയും. സർവഭാവങ്ങളെയും മറ്റൊരു തരത്തിൽ പ്രാപിക്കാൻ പറ്റും. കാരണം കാലദേശ പരിച്ഛിന്നമായിരിക്കുന്ന ഈ ബാഹ്യ വിഷയങ്ങളെ ഒരുവന് ഒരു തരത്തിലും മറ്റൊരു തരത്തിലും പ്രാപിക്കാൻ കഴിയത്തില്ല. ദൂരം തടസ്സമാണ് ദൂരെയുള്ള വസ്തുക്കളെ പ്രാപിക്കാൻ. കാലം തടസ്സമാണ് പൂർവ്വ ഭാവിയിലുള്ള കാര്യങ്ങളെ പ്രാപിക്കുന്നതിന്. ആർക്കായാലും ഈ ശരീരത്തോടുകൂടി ഇരിക്കുന്ന ഏത് ജീവന്മാർക്കായാലും അതിന്റെ പരിമിതികളുണ്ട്. സൂക്ഷ്മം, വ്യവഹിതം, വിപ്രകൃഷ്ടം, അതിസൂക്ഷ്മമായ അതിനെ പ്രാപിക്കാൻ കഴിയത്തില്ല. അതിസ്ഥൂലമായ പ്രാപിക്കാൻ കഴിയത്തില്ല, ബൃഹത്തായ പ്രാപിക്കാൻ കഴിയത്തില്ല. ഈ ശരീരം മനസ്സ് തുടങ്ങിയ പരിച്ഛിന്ന ഭാവങ്ങളോടുകൂടിയിരിക്കുന്ന ജീവൻ ഇതിനെയൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇവിടെ പറയുന്ന സർവഭാവാപത്തി, അതിന്റെ സാധനം ജ്ഞാനം, ജ്ഞാനം കൊണ്ടത് സാധ്യമാണ്. ജ്ഞാനം കൊണ്ട് സാധ്യമാകുന്നു വെച്ചാൽ ജ്ഞാനഫലമായി സാധ്യമാണ്. ജ്ഞാനഫലമായി എന്താ? ശരീരം വിട്ടുപോയി പ്രാപിക്കുകയാണ്. അല്ല, ഇവിടെ ജ്ഞാനം എന്താണ് പറയുന്നത്? അധിഷ്ഠാന സ്വരൂപമാണ് ഇതെല്ലാം, ദൃഷ്ടാവിന്റെ സ്വരൂപമാണ് ഇതെല്ലാം. ഇത് ദൃഷ്ടാവിൽ നിന്ന് അന്യമായി ഇല്ലെങ്കിൽ പിന്നെ ദൃഷ്ടാവിൽ നിന്ന് അന്യമായിരിക്കുന്നതിന് പ്രാപിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോ അന്യമായിരിക്കുന്നതുകൊണ്ടാണ് അതിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്നത്. കാലദേശങ്ങളെല്ലാം മറികടന്ന് ഓരോന്നിനെ പ്രാപിക്കാൻ ശ്രമിക്കുന്ന ഇതെല്ലാം അന്യമായിരിക്കുന്നു. ഇവിടെ ബോധം എന്താണ്? ദൃഷ്ടാവിൽ നിന്ന് അന്യമല്ല. പിന്നെ ദൃഷ്ടാവിൽ നിന്ന് അന്യമല്ലെങ്കിൽ പിന്നെ ആരാരെ പ്രാപിക്കാനാണ്? അവൻ സർവത്തെയും പ്രാപിച്ചു കഴിഞ്ഞു. എങ്ങനെ? ദൃഷ്ടസ്വരൂപമാണെന്നുള്ള ബോധം കൊണ്ട്. ഇവിടെ വിവൃത്തമായിരിക്കുന്ന സർവവും അധിഷ്ഠാന സ്വരൂപമാണെന്ന് ബോധത്തിൽ പിന്നെ പ്രാപിക്കാനൊന്നും അവശേഷിക്കുന്നില്ല. ലോകങ്ങളില്ല, വൈകുണ്ഠമില്ല, കൈലാസമില്ല, ഭൂലോകമില്ല, അങ്ങനെയുള്ള ഒരു ലോകങ്ങളുമില്ല. അധിഷ്ഠാനത്തിൽ നന്യമായൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ അവിടെ സർവഭാവാപത്തി, സർവഭാവപ്രാപ്തി വന്നു കഴിഞ്ഞു. ആണ് തത്വജ്ഞാനത്തിന്റെ ഫലമെന്ന് പറയുന്നത്. ആ തത്വജ്ഞാനം ഇല്ലാത്തവന് ഈ ഫലമില്ല. അതുകൊണ്ട് അവൻ പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. വേറൊരു ഭാവത്തിൽ പറയും, തസ്യ പ്രാണ ന ഉത്ക്രാമന്തി എന്നെല്ലാം പറയുന്നു. അവന്റെ പ്രാണൻ ഉത്ക്രമിക്കുന്നില്ല. അന്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പ്രാണൻ അതിനുവേണ്ടി ശ്രമിക്കത്തുള്ളൂ. ഉത്ക്രമിക്കണം, അവിടെ പോകണം, അത് പ്രാപിക്കണം. ഇവിടെ അന്യമായില്ല, അവന്റെ പ്രാപിക്കുന്ന എങ്ങനെ? പ്രാപിക്കാനായിട്ടൊന്നും അവശേഷിക്കുന്നില്ല. ഇതം സർവം യഥയം ആത്മാ, ആ ബോധത്തിൽ അവനിൽ സർവഭാവാപത്തി എന്ന് പറയുന്നത് സ്വതസിദ്ധമായി. അങ്ങനെ ഒരു അവസ്ഥാന്തരത്തെ പ്രാപിക്കുകയോ ജ്ഞാനത്തിലൂടെ അങ്ങനെ ഒരു സ്ഥാനത്ത് എന്ത് എത്തിച്ചേരുകയോ ഒന്നുമല്ല. അങ്ങനെയുള്ള സർക്കസുകളൊന്നും ഉണ്ടാക്കുന്നതല്ല ജ്ഞാനമെന്ന് പറയുന്നു. അതെല്ലാം കർമ്മങ്ങളാണ്. കർമ്മങ്ങളിലൂടെയാണ് പ്രാപ്തിയും മറ്റും സംഭവിക്കുന്നത്. ജ്ഞാനത്തിലൂടെ സംഭവിക്കുക എന്ന് പറയുന്നത് ആ സർവഭാവ ആപത്തിക്ക് തടസ്സമായിരുന്ന അജ്ഞാനാദി ദോഷങ്ങളും മാറ്റുന്നു അത്രയേ ഉള്ളൂ. വെളിച്ചത്തിന്റെ സഹായത്തിൽ മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കാണുക എന്ന് പറഞ്ഞാൽ വെളിച്ചം ആ വസ്തുവിൽ ഒന്നിനെയും ആധേയം ചെയ്യുന്നുണ്ട്. എന്തിനെങ്കിലും ഒന്നിനെ അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മനസ്സ് ചക്ഷുരിന്ദ്രിയത്തിന്റെ സ്വഭാവമാണ്. വെളിച്ചത്തിന്റെ സാന്നിധ്യത്തിൽ അത് പ്രകടമാകുന്നു, പ്രകാശിക്കുന്നു. പുതുതായി ഒന്നിനവിടെ കൂട്ടിച്ചേർക്ക് അല്ല ചെയ്തു. അതുപോലെ ഇവിടെ സർവഭാവ ആപത്തി എന്ന് പറയുന്നത് ആപത്തൊന്നും സംഭവിക്കുന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ. ബ്രഹ്മജ്ഞാനം തലയ്ക്ക് പിടിച്ച് വഷളാകത്തൊന്നുമില്ല. അങ്ങനെയുള്ള അപകടമൊന്നും ഇവിടെ സംഭവിക്കത്തില്ല. മറ്റു പലതും തലയ്ക്ക് പിടിച്ച് അപകടം ഉണ്ടാവും. അങ്ങനെയുള്ള സാധനമല്ല ഇത്. ഇനി സർവഭാവ ആപത്തി സാധനം എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും, ബാക്കിയെല്ലാം ഉണ്ടായി, ആ ആപത്തി മാത്രം ഉണ്ടായില്ലല്ലോ, എന്താ സമയം ഉണ്ടാകത്തെ, എന്നാ ഇനി അതുണ്ടാകുന്നു? ഇവിടെ പറയുന്ന തലയ്ക്ക് വെളിവ് വരുന്ന കാര്യമാണ്, വേറൊന്നും പറയുന്നില്ല. വേറെ എന്തെങ്കിലും ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. മനുഷ്യന്റെ തലയ്ക്ക് വെളിവുണ്ടാകുന്ന എങ്ങനെയെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതിനപ്പുറം വേറെ എന്തെങ്കിലും സംഭവിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത കടയിൽ അന്വേഷിക്കുന്നു, ചിലപ്പോൾ അവിടെ കിട്ടും, വേറെ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ഇവിടെ ഭാഷ്യത്തിൽ അത് കിട്ടത്തില്ല. ഇതമേവ ആത്മജ്ഞാനം സർവഭാവാപത്തി സാധനം. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഇതം അമൃതം യത് മൈത്രേയ്യൈ അമൃതത്വ സാധനമുക്തം ആത്മവിജ്ഞാനം ഇതം തദമൃതം. അവിടെ മൂന്ന് കാര്യങ്ങൾ പറയുന്നു. അയമേവ യോയം ആത്മാ ഒന്ന് ആദ്യം പറഞ്ഞു, അത് കഴിഞ്ഞ് പറയുന്നു ഇതം അമൃതം, അത് കഴിഞ്ഞ് പറയുന്നു ഇതം ബ്രഹ്മ, അത് കഴിഞ്ഞ് പറയുന്നു ഇതം സർവം. ഇതിനെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി ഒന്നാക്കിയാണ് ഭാഷകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അയമേവസോയം ആത്മാ അയമേവസ യോയം, എന്തുകൊണ്ടത് ആവർത്തിച്ചു പറഞ്ഞു എന്നുള്ള കാര്യം നമ്മുടെ ഭാഷകാരൻ പറയുന്നു. എന്റെ താല്പര്യത്തെ ആ ഭാഗത്തെ പറയുന്നു. കാര്യകാരണരൂപേണ ഭോജ്യ ഭോക്തൃതയോദിതം ചതുഷ്ടയം പ്രതിവ്യാധി തസ്യ തത്വം അധോച്യതേ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പലതരത്തിൽ പറയും. അത് ഒരു പ്രക്രിയ മനസ്സിലാക്കിയിട്ട് ഇതാണ് അദ്വൈതത്തിന്റെ അവസാനമൊന്നും ആരും ഭ്രമിച്ചു കളയേണ്ട കാര്യം. അവിടുത്തെ പറയും ആകാശം, ആകാശത്ത് നിന്ന് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥ്വി, ഇങ്ങനെ ഒരു കാര്യകാരണ ബന്ധത്തെ കുറിച്ച് പറയും. ഇങ്ങനെ ഇത് പറയാൻ പാടുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ എന്താ പറഞ്ഞത്? അങ്ങനെയില്ല, എല്ലാം കാര്യവുമാണ്, എല്ലാം കാരണവുമാണ്. പരസ്പരം കാര്യകാരണ ബന്ധത്തിലാണ്. ഇത് കേട്ടുകഴിഞ്ഞാൽ അയ്യോ ഇതല്ലല്ലോ അദ്വൈതം, ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെയല്ല, മറ്റേ പുസ്തകത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തു? കാര്യകാരണ രൂപേണ ഭോജ്യ ഭോക്തൃതയാ ഉദിതം ചതുഷ്ടയം പൃഥ്വിയാദി. പൃഥ്വിയാദികളെ നാലാക്കി ഇവിടെ പറഞ്ഞു. കാര്യകാരണ രൂപത്തിൽ ഭോജ്യ ഭോക്തൃരൂപത്തിൽ അങ്ങനെയും പറയാം. ഈ സ്ഥൂല ദേഹത്തെ തന്നെ കർത്തൃത്വം, കാര്യത്വം, ഭോക്തൃത്വം, ഭോഗ്യത്വം അങ്ങനെ നിൽക്കുന്നു. ഇത് തന്നെയാണ് കർത്താവായി നിൽക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇതിന്റെ ഉള്ളിൽ ആ സൂക്ഷ്മ ശരീരത്തിൽ അഭിമാനത്തോടുകൂടി ചൈതന്യമിരിക്കുന്നു, അത് കർത്താവായിരിക്കുന്നു. കാര്യത്വം ഇതെല്ലാം കാര്യമായിരിക്കുന്നു, മധു എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഭോക്താവായിരിക്കുന്നു, ഇതെല്ലാം ഭോഗ്യമായിരിക്കുന്നു. ഇങ്ങനെയും പറയാം, കർത്തൃത്വം, കാര്യത്വം, ഭോക്തൃത്വം, ഭോഗ്യത്വം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൃഥ്വി, ശരീരം, ചൈതന്യം, സൂക്ഷ്മ ശരീരം, അങ്ങനെയും പറയാം. ഈ അനുഭവത്തെക്കുറിച്ച് പറയണം, പൃഥ്വിയാദി അനുഭവത്തെക്കുറിച്ച്, ജീവന്റെ അനുഭവത്തെക്കുറിച്ച്. തസ്യ തത്വം, ആ തത്വത്തെ പറയുന്നു. ഇപ്പോൾ നാലായി പറയുക, അത് ഒരു തത്വമാണെന്ന് പറയുക. അതെന്താ? ചതുഷ്ട വിഭാഗേന സ്വാർത്ഥോപ്യാത്മാ വിഭജ്യതേ. ആത്മാ എന്ന് പറയുന്നതിന് ഇങ്ങനെ അർത്ഥമുണ്ടോ എന്നാ ചോദിക്കുന്നു. ആത്മാ എന്ന് പറഞ്ഞാൽ എന്താ? പൃഥ്വി എന്നർത്ഥമുണ്ടോ? ഇല്ലല്ലോ. അതിന് സ്ഥൂലമെന്നോ സൂക്ഷ്മമെന്നോ ഭോക്താവെന്നോ കർത്താവെന്നോ ഒക്കെയുള്ള അർത്ഥമുണ്ടോ? ഇല്ലല്ലോ. ആത്മാന്ന് പറഞ്ഞാൽ സ്വസ്വരൂപം എന്നല്ലേ അർത്ഥമുണ്ട്. അതുകൊണ്ട് സ്വാർത്ഥോപ്യാത്മാ വിഭജ്യതേ. ആത്മാവ് അർത്ഥമുള്ള ഒരു ശബ്ദമാണ്. വ്യക്തമായ അർത്ഥമുള്ള ഒരു ശബ്ദമാണ്. അങ്ങനെയാണെങ്കിലും ഇവിടെ ചതുഷ്ട വിഭാഗേന ആ ആത്മശബ്ദം തന്നെയാണ് ഇവിടെ നാലായി വിഭജിച്ചത്. ശബ്ദം ഒന്ന് തന്നെയാണ്, അതിന് നിശ്ചിതമായ വ്യക്തമായ അർത്ഥമുള്ള ശബ്ദം തന്നെയാണ്. സ്വസ്വരൂപം, സ്വസ്വഭാവം എന്നെല്ലാം അർത്ഥമുള്ളതാണെങ്കിലും കാരണം അത് പറയാൻ കാരണം ഇതം സർവം ഇതയം ആത്മാന്ന് പറഞ്ഞു. ഈ കാണുന്നതെല്ലാം പൃഥിവിയാണ്, അപ്പാണ്, തേജസ്സാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഇത് ആത്മാന്തിന് പറഞ്ഞു, ആത്മാസ്വസ്വരൂപത്തെ കുറിച്ചല്ലേ പറയും. ചോദ്യം പൃഥിവ്യാദികൾക്ക് വേണ്ടി ആത്മശബ്ദം എന്തിനു പ്രയോഗിച്ചു? അപ്പൊ അങ്ങനെ വ്യക്തമായ അർത്ഥമുണ്ടെങ്കിലും ഈ ആത്മാന്ന് പറയുന്ന ശബ്ദം കൊണ്ട് എന്തിനാണോ മനസ്സിലാക്കേണ്ടത് അതിനെ തന്നെയാണ് പൃഥിവ്യാദി രൂപത്തിൽ ഇവിടെ വിഭജിച്ചിരിക്കുന്നത് എന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ചതുഷ്ടയവിഭാഗേന സ്വാർത്ഥോപ്യാത്മാ വിഭജ്യതേ. അതങ്ങനെ ചോദിക്കാൻ കാരണം, കഥം ആത്മാ ചതുഷ്ടയസ്യ സ്വരൂപം, അതാണ് പൃഥിവി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആത്മാ എന്ന് പറഞ്ഞാലും മനസ്സിലാവും. പക്ഷേ ഈ പൃഥിവ്യാദികളുടെ പരമാർത്ഥം സ്വരൂപം ആത്മാവെന്നെങ്ങനെ പറയുന്നു? എന്നാ പിന്നെ എന്തിനാ ഈ പ്രത്യേക ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു? പൃഥിവി എന്നുള്ള ശബ്ദം എന്തിനു പറഞ്ഞു? ആത്മാവെന്നുള്ള ശബ്ദം എന്തിനു പറഞ്ഞു? ഏതെങ്കിലും ഒന്ന് പറയുന്നു, ആത്മാവെന്നുള്ള ശബ്ദം പറയുന്നു. അപ്പൊ ആത്മാവ് അനുഗ്രഹിക്കും, പൃഥ്വി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ഗ്രഹിക്കും. ഇത് ഒരു സ്ഥലത്ത് ആത്മാവെന്ന് പറയുക, പിന്നെ പറയുന്നു പൃഥ്വി എന്ന് പറഞ്ഞാലും ആത്മാവാണ്. ഒരിടത്ത് പറയുക ബ്രഹ്മ സത്യമാണ്, വേറെടുത്ത് പറയും ജഗത്ത് മിഥ്യയാണ്, പിന്നെ പറയും മിഥ്യ എന്ന് പറഞ്ഞാലും സത്യമാണ്. ഇങ്ങനെയൊക്കെ വളച്ചു തിരിച്ചെന്തിനാ പറയുന്നു? അതാണ് കഥം ആത്മാ ചതുഷ്ടയസ്യ സ്വരൂപം. എന്തുകൊണ്ട് ആത്മന സ്വാർത്ഥത്വം? ആത്മാന്ന് പറഞ്ഞാൽ അത് അതിന്റെ താല്പര്യം വേറെയാണ്, പൃഥ്വിയാദി എന്നുള്ളതെന്നല്ല അതിന്റെ താല്പര്യം. അവിഭാഗത്വച്ച പൃഥ്വി എന്നെല്ലാം പറയുമ്പോൾ അവിടെ ഭേദം വന്നു കഴിഞ്ഞു. ആത്മശബ്ദം ഭേദത്തിലല്ല പ്രയോഗിക്കുന്നത്. ചതുഷ്ടയ വിഭാഗേന സ്വാർത്ഥോപ്യാത്മവിദ്യതേ പറഞ്ഞു. വിഭാഗോപി താദർഥ്യാ പറയുന്നു. ഈ വിഭാഗവും താദർഥ്യമാണ്. പലതരത്തിലും പറയാം, ഈ വിഭാഗവും അതിനുവേണ്ടി തന്നെയാണ്. ഈ പൃഥിവ്യാദി ഭേദവും അതിനെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്, ആ ഭേദത്തെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. ഈ പൃഥിവ്യാദി സർപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? രജ്ജുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ മനസ്സിലാക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? രണ്ടാമതൊന്നില്ലല്ലോ മനസ്സിലാക്കാൻ. താദർഥ്യമാണ് ഈ വിഭാഗവും അതിനുവേണ്ടി തന്നെയാണ്, അതിനെ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ്, പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ്. പൃഥ്വി എന്നുള്ള ഏത് ശബ്ദം കൊണ്ട് പറഞ്ഞാലും അത് വേറെ രീതിയിലും പറയും. എല്ലാ ശബ്ദങ്ങളും ആ ഒരു തത്വത്തെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. അതിനാത്മാവെന്നോ അല്ലെങ്കിൽ ബ്രഹ്മമെന്നോ അങ്ങനെയുള്ള കൂടിയ ശബ്ദങ്ങൾ തന്നെ പറയണമെന്നില്ല. കുറഞ്ഞ ശബ്ദമായാലും മതി. പൃഥ്വി എന്നോ അപ്പെന്നോ തേജസ് എന്നോ വായു എന്നോ കുറച്ച് തരംതാണ ശബ്ദങ്ങൾ ഉപയോഗിച്ചാലും ദോഷമൊന്നുമില്ല. എല്ലാ ശബ്ദവും ആ ഒരു തത്വത്തെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. ആത്മന സ്വ അവിദ്യ ചതുഷ്ടയാത്മനാവസ്ഥാന. ആത്മാവ് തന്നെയാണ് ചതുഷ്ടയാത്മനാസ്ഥിതി. ഏകരൂപത്തിൽ ഉള്ള വസ്തു തന്നെയാണ് നാല് രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പ്രശ്നമില്ലല്ലോ. അതാണ് പറഞ്ഞ സ്വപ്ന ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കുക. അവിടെ ഏകനായ ദുഷ്ടാവ് തന്നെയാണ് ആനയും കുതിരയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അതെന്തിനാ ആനയും കുതിരയൊക്കെ ആയത് എന്ന് ചോദിച്ച് സ്വയം ബുദ്ധിയെ കുഴച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതങ്ങനെ നിൽക്കുന്നു. അതാണ് അതിന്റെ പണി. ദൃഷ്ടാവിന്റെ ജോലി അതാണ്. അത് അങ്ങനെയെല്ലാം നീക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ്? ആത്മന ചതുഷ്ടയാത്മനാവസ്ഥാന. ആത്മാവ് തന്നെയാണ് നാല് രൂപത്തിൽ നിൽക്കുന്നത്. പൃഥ്വിയാദി രൂപത്തിൽ നിൽക്കുന്നത് സ്വസ്വരൂപം തന്നെയാണ്. പക്ഷെ അവിടെ ഒരു പൊരുത്തക്കേടുണ്ട്. സ്വസ്വരൂപം അത് ഏകമാണ്, പക്ഷെ ഇത് അനേകമാണ്, അത് നിത്യമാണ്, ഇത് അനിത്യമാണ്. ഇങ്ങനെ ഒരുപാട് രണ്ടിനെയും പൊരുത്തപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് സംഗതികൾ ഇതിന്റെ ഇടയ്ക്ക് കിടക്കുന്നുണ്ടല്ലോ. പിന്നെ അതാണ് ഇത് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഒന്നിനെ കൂട്ടി യോജിപ്പിക്കുന്നു. അതാണ് പറഞ്ഞ സ്വാവിദ്യയാ അവിദ്യ ഉണ്ട്, അവിദ്യയെന്നോ അജ്ഞാനമെന്നോ മായയെന്നോ എന്ത് വേണോ പറയുക, ഇതൊക്കെ ഇങ്ങനെയായി തീരുന്നതിന് എന്തോ ഒന്നുണ്ട്, പിടികിട്ടാത്ത ഒരു സംഗതി എന്ന് മനസ്സിലാക്കും. അതിന്റെ കൂടുതൽ അതിന്റെ വ്യാകരണം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിടികിട്ടത്തില്ല. അത് എന്ത് അജ്ഞാനം എങ്ങനെയിരിക്കും, അവിദ്യ എങ്ങനെയിരിക്കും, മായ എങ്ങനെയിരിക്കും, അത് കറുത്തതാണോ വെളുത്താണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും ചെന്നെത്തത്തില്ല. അതുകൊണ്ട് അവിദ്യയാ ചതുഷ്ടയാത്മന അവസ്ഥാന. അതുകൊണ്ടെന്താണ് വിഭാഗസിദ്ധി? നിങ്ങൾക്ക് എന്താ അദ്വൈതമാണോ ശ്രദ്ധിക്കേണ്ടത്, ദ്വൈതമാണോ ശ്രദ്ധിക്കേണ്ടത്? രണ്ട് സിദ്ധിച്ചേരാന്നാ പറയുന്നു വാർത്തികാരൻ. അദ്വൈതമാണ് ശ്രദ്ധിക്കേണ്ടെങ്കിൽ ഈ പറയുന്ന തത്വജ്ഞാനം, അതിനോട് അദ്വൈത ശ്രദ്ധിക്കും. അല്ല, ഈ ദ്വൈതമാണ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിനുമുണ്ട് സാധനം, അവിദ്യ മായ. അതുകൊണ്ട് രണ്ടുമുണ്ട്, രണ്ടിനെയും ശ്രദ്ധിക്കും. ഈ വിഭാഗം ഇവിടെ നിൽക്കുന്നു, ഇങ്ങനെ നാനാത്വം ഇവിടെ നിൽക്കുന്നു, അതുകൊണ്ട് ആരും അസ്വസ്ഥരാകേണ്ട കാര്യമൊന്നും. ഈ വിഭാഗം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ബ്രഹ്മത്തിന് യാതൊരു അസ്വസ്ഥതയില്ലെങ്കിൽ പിന്നെ തനിക്കെന്താ ഇത്രയും വലിയ അസ്വസ്ഥത എന്നാ ചോദിക്കും. ഇത് നിർഗുണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ എങ്ങനെയാ ഇതൊക്കെ നിൽക്കുന്നു? അതുകൊണ്ട് തനിക്ക് വല്ല ഛേദവും വന്ന, നിർഗുണത്തിൽ ഇത് വന്നുകൊണ്ട് പല നഷ്ടവും വന്ന, നിർഗുണത്തിൽ ഇത് വരുന്നതുകൊണ്ട് പറയുന്ന കേട്ടതൊന്നും തനിക്കെന്തോ അതുകൊണ്ട് വലിയ നഷ്ടം വന്നിരിക്കുകയാണ് നിർഗുണത്തിൽ ഇത് വന്നുകൊണ്ട്. ആർക്കും പ്രത്യേകിച്ച് ഒരു നഷ്ടം ഇതുവരെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ വല്ലതും സംഭവിക്കുന്നുണ്ടോ? അപ്പൊ വിഭാഗസിദ്ധി പറയുന്നു. ഈ നാനാത്വം സിദ്ധിക്കുന്നത് കൊണ്ട് ബ്രഹ്മത്തിന് ദോഷമൊന്നുമില്ലെന്നർത്ഥം, ന്യൂനതയൊന്നും സംഭവിക്കുന്നില്ല. അദ്വൈതത്തിൽ ദ്വൈതം നിലനിൽക്കുന്നുണ്ട്, അദ്വൈതത്തിന് ഹാനിയൊന്നുമില്ല. പിന്നെ അവിടെ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ പൊരുത്തക്കേട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാക്കിക്കൊള്ളുക, അവിദ്യ അല്ലെങ്കിൽ മായ എന്ന് പറയുന്നു. ഒരു ആത്മ അവിദ്യ വിവർത്തത്വേന ആത്മ അർത്ഥത്വ ചതുഷ്ടയസ്യ. ആത്മാവിദ്യ വിവർത്തമാണിത്, അതുകൊണ്ട് ഇതെല്ലാം ആത്മാർത്ഥമാണ്. ആത്മാർത്ഥം എന്നുള്ളത് പലതരത്തിലും മനസ്സിലാക്കാം. ഇത് ആത്മാവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ്, ഇത് ആത്മബോധത്തിന് ഉപകരിക്കുന്നതാണ്, ഇതും ആത്മാവും തമ്മിൽ നമ്മൾ കരുതുന്ന പോലെയുള്ള യാതൊരു വിരോധമില്ല. നമ്മുടെ ബുദ്ധിയിലാണ് ഇതിനെല്ലാം കൂടെ ഇട്ട് ചിന്തിച്ച് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. ആത്മാവ് ഇതിനെക്കുറിച്ച് ഒരു ഇതുവരെ ആരോടും ഒരു പരാതിയും പറഞ്ഞിട്ടില്ലതാ, എന്റെ തലയിൽ പ്രപഞ്ചമിരിക്കുന്നു രക്ഷിക്കണമെന്നുള്ള ഒരു പ്രശ്നവും അവിടെ ഇല്ല. നമ്മൾ ധരിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആത്മാർത്ഥമാണിത് എന്നർത്ഥം. അത് ആത്മാവിന് ഉപകാരമേ ചെയ്യുന്നുള്ളൂ. സഭോക്താത്മാ തത്വം ഗ്രഹീതേ. അതുകൊണ്ട് മുമ്പ് പറഞ്ഞവൻ എന്താണ്, ജ്ഞാത വിജ്ഞാതാരം രേഖേന വിജാനിയ. അവിടെ ദൃഷ്ടാവായിരിക്കുന്നവൻ സ്വപ്നത്തിൽ, ഇവിടെ ദൃഷ്ടാവായിരിക്കുന്നവൻ അതിനാണ് ഇവിടെ ഭോക്താവെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇതെല്ലാം ആയിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം അത് തന്നെയാണ്, ഇതിന്റെ സ്വരൂപം അത് തന്നെയാണ്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിനെ നാലായി വിഭജിച്ചിട്ട് അവസാനം പറയുന്നത്, ഇതെല്ലാം പരമമായ സത്യം തന്നെയാണ്.